ഇവിടെ ഈ അധശബ്ദത്തിൻ്റെ രൂപങ്ങളിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ പ്രാതിപദികവും രൂപങ്ങളുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ചു തന്നെ വയ്ക്കണം. സൂത്രം അറിയാവുന്നതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല, രൂപം പഠിച്ചു വയ്ക്കണം. എന്നാലേ അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ രൂപം മനഃപ്പാഠം ചെയ്തു വയ്ക്കണം. അല്ലാതെ സൂത്രം കൊണ്ട് കാര്യം നടത്താൻ പോയാൽ ഒരിടത്ത് എത്തത്തില്ല. രൂപം അറിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുനേ അമുന ശ്രദ്ധിക്കുന്നിടത്ത് പറഞ്ഞു, നാഭാവേ കർത്തവ്യേ കൃത്തേ. എന്താ അങ്ങനെ രണ്ടു പറയാൻ കാരണം? അങ്ങനെ പറഞ്ഞത് വിവക്ഷിക്കുമ്പോൾ എന്ന് പറയുന്നോണ്ട് എന്താ പ്രയോജനം? അപ്പൊ ഗീസഞ്ജയ്ക്ക് വേണ്ടിട്ട് മുഖാവ അസിദ്ധമല്ല. ഗീസഞ്ജ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഗീസഞ്ജ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭാവം വരണം. അതുകൊണ്ട് പറഞ്ഞ് അത് കർത്തവ്യമായി വരുമ്പോ മുഭാവം അസിദ്ധമല്ല. നാഭാവം എങ്ങനെയാ വരുന്നത്? നാഭാവം എങ്ങനെയാ വരുന്നത്? ആംഗോനാസ്ത്രീയാണ്. അത് കർത്തവ്യമായി വരുമ്പോ മുഭാവം അസിദ്ധമാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഗിസഞ്ഞ വരണം. പിന്നെ കൃത എന്ന് പറഞ്ഞാൽ എന്തിനാ? ആ നാ വന്നതിന് ശേഷവും അസിദ്ധമല്ല. അതുകൊണ്ട് എന്താ പ്രയോജനം? ആ സുബിച്ച വരാൻ പാടില്ല. നാ വന്നതിന് ശേഷം അസിദ്ധമായി കഴിഞ്ഞാൽ എന്തുവരും? അതന്തമാകുമ്പോ സുബിച്ച പ്രകാരം ദീർഘം വരും. അതുകൊണ്ടാണ് അത് രണ്ടും പറഞ്ഞത്. അത് ഇല്ല. ഏത് ഏത് എന്ന് വെച്ചാൽ അത് അസിദ്ധം അല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അസിദ്ധമാണെന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിച്ചിട്ടേ ഇല്ല അവിടെ. അപ്പം അങ്ങനെ രൂപയെ കാണത്തില്ല. ഇപ്പോൾ ത്രിപാദിയിലെ ഒരു സൂത്രം അത് അസിദ്ധമേ അല്ലെന്ന് പറഞ്ഞ അസിദ്ധമാണെന്ന് പറഞ്ഞ അതിൻ്റെ അടുത്ത് ആ സൂത്രം പ്രവർത്തിച്ചില്ല. അപ്പോൾ പഴയതുപോലെ ഇരിക്കും. അപ്പം ഈ രൂപമേ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് ശാസ്ത്ര അസിദ്ധത്തെ സ്വീകരിക്കുന്നത്. പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരശാസ്ത്രത്തിന്റെ അഭാവമാണ്. ശാസ്ത്രമല്ലെങ്കിൽ പിന്നെ അത് പ്രവർത്തിക്കുമോ? അപ്പൊ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ആ രൂപം വരൂ. അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവിടെ കാണുന്നത്? പഴയ രൂപം. അതിനനുസരിച്ച് എന്തെന്ന് വെച്ചാൽ അത് സംഭവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് സപാദ സത്താധ്യായം പ്രതി ത്രിപാദി അസിദ്ധ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇല്ല, സൂത്രമില്ല, സൂത്രത്തിന്റെ അഭാവം ആണ്. ചിലടത്ത് കാര്യാസിദ്ധി അങ്ങനെയും പറയും, കാര്യം അസിദ്ധമാവും. പക്ഷെ ഇവിടെ അത് സ്വീകരിക്കാൻ പറ്റില്ല. അതിലൊക്കെ പിന്നെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ അദസ് ഔ വന്നിരിക്കുന്നു. എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നു? തദാദിനാഹ അതോ ഗുണേ പിന്നെ എന്തുവരും? അസോസേർദാതുദോ മാ വരുന്നപ്പോ എന്തായി? അമു അവു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ അങ്ങനെ ഔക്ക് ഉപകാരം വരുമോ? രൂപം അങ്ങനെ എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് അതസ് തഥാന അതോ ഗുണേ വന്നു അതാ ആവും. പിന്നെ അസോസേർ ദാതോ മാ വന്നപ്പോ ആ അപ്പൊ നിങ്ങൾ പറയും വൃദ്ധിരേജി എന്ന് പറയും അല്ലേ? എന്തുകൊണ്ട് അസോസേർ ദാതോ മാ വന്നൂടാ? ആ അത് വൃദ്ധിരേജി എന്ന് പറയുന്നത് സപാദ സപ്താധ്യായിയുടെ സൂത്രമാണ്. അതുകൊണ്ട് വൃദ്ധിരേജി ആദ്യം തന്നെ വരും. എന്തുകൊണ്ട് അസോസേർ ദാതോ മാ എന്ന് പറയുന്നത് അസിദ്ധമാണ്? പക്ഷേ അസോസേർ ദാതോ മാ വന്നെന്നിരിക്കട്ടെ, തൽക്കാലം അസിദ്ധം എന്നുള്ള മാറ്റി വയ്ക്കുക. അത് വന്നു കഴിഞ്ഞാൽ രൂപം എങ്ങനെയാവും? അമോ ഔ. ഇവിടെ എന്ത് വരും? അമോ വന്നിരിക്കുന്നിടത്ത് കാണിച്ചു വരും. ഇവിടെ ഔ അത ഔ എന്നിരുന്നപ്പോ വൃദ്ധി വരാൻ കാരണം അസോസേർ ദാതോ മാ എന്ന് പറയുന്ന സൂത്രം തന്നെ അസിദ്ധമായതുകൊണ്ടാണ്. ശാസ്ത്രാസിദ്ധം സൂത്രം തന്നെ അസിദ്ധമായതുകൊണ്ടാണ്. കാര്യാസിദ്ധം എന്ന് പറയുമ്പോൾ സൂത്രമല്ല അസിദ്ധമാകുന്നത്, ആ സൂത്രം കൊണ്ട് ചെയ്യുന്ന കാര്യം അസിദ്ധമായിപ്പോകും. സൂത്രം അസിദ്ധമാകത്തില്ല, സൂത്രത്തിന്റെ ഫലമായി വരുന്ന കാര്യം അസിദ്ധമാകും. അപ്പൊ ഈ കാര്യം അസിദ്ധമാകുക എന്ന് പറഞ്ഞാൽ ഈ കാര്യം അസിദ്ധമാകുന്നു എന്ന് പറയുന്നതിന് നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ്? അത് വേറെ. കാര്യം അസിദ്ധമാകുന്നു എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാര്യം അസിദ്ധമാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? കാര്യം പ്രവർത്തിക്കണം. അല്ലെങ്കിൽ കാര്യം അസിദ്ധം എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? കാര്യം അസിദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യം പ്രവർത്തിച്ചു എന്നാണ്. അപ്പൊ എന്തുവരും ഇവിടെ കാര്യം പ്രവർത്തിക്കണം? ശാസ്ത്രം അസിദ്ധമായില്ല, പിന്നെ എന്താ സംഭവിച്ചത്? കാര്യം അസിദ്ധമായി, അപ്പൊ കാര്യം പ്രവർത്തിച്ചു. എങ്ങനെ? അതാ എന്നുള്ളിടത്ത് അതാ എന്നുള്ളത് എന്തായി? അമു ഔന്നായി. അമു ഔ. ഇനി കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞല്ലോ, ഇന്നിവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇത് അസിദ്ധമാകും. പ്രവർത്തിച്ചു കഴിഞ്ഞ ഇത് അസിദ്ധം. അപ്പൊ എങ്ങനെയിരിക്കും? സൂത്രം പ്രവർത്തിച്ചാലേ അസിദ്ധമാകും. അസോസേർ ദാതവും ആ പ്രവർത്തിച്ചാലേ അസിദ്ധമാകും. പ്രവർത്തിച്ചു, പ്രവർത്തിച്ചിട്ട് പിന്നെ അസിദ്ധമായി. അസിദ്ധമായി എങ്ങനെയിരിക്കും? അതാവുന്നിരിക്കും. പക്ഷെ ഒരു തകരാറ് വരും. എന്താണോ ആദ്യം ഇവിടെ അതാ ആവുന്നിരുന്നു, ഇവിടെ വൃദ്ധി വരേണ്ടതാണ്. വൃദ്ധിയും പ്രാപ്തമാകുന്നു, അസോർ ദാവുദുമാ രണ്ടും പ്രാപ്തമാകുന്നു. സൂത്രം അസിദ്ധമല്ല, അസിദ്ധമല്ലാത്തതുകൊണ്ട് രണ്ട് സൂത്രം പ്രാപ്തമാകുമ്പോൾ ഏത് സൂത്രം പിന്നെ അവിടെ വരും? എന്തുകൊണ്ട്? അതാ വന്നിരിക്കുന്നിടത്ത് വൃദ്ധിരേജയും പ്രാപ്തമാകുന്നു, അസോസേർ ദാതുമാവും പ്രാപ്തമാകുന്നു. സൂത്രം അസിദ്ധമല്ല, അപ്പൊ പിന്നെ ഏത് സൂത്രം വരും? സൂത്രം അസിദ്ധമല്ലെങ്കിൽ ഏത് സൂത്രം വരുന്നു? എന്ത് ഏത് നിയമം അനുസരിച്ച് അവിടെ പ്രവർത്തിക്കും? വിപ്രഷേദേ പരങ്കാരി. വിപ്രഷേദേ പരങ്കാരി. പറയുന്നതെല്ലാം ചെറുതായി മനസ്സിലാക്കണം. അത് വരട്ടെ, അത് അപവാദമാണോന്ന് വെച്ചാൽ പിന്നെ ഇത് വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കുമോ എന്നൊക്കെ നോക്കണം. അപ്പൊ പരം ആയ പ്രവർത്തിക്കണം. പക്ഷെ പരം പ്രവർത്തിക്കാൻ വരുമ്പോഴാണ് പിന്നെ പൂർവോത്തര അസിദ്ധം വരുന്നത്. അപ്പൊ ഇവിടെ കാര്യാസിദ്ധമായതുകൊണ്ട് പരം പ്രവർത്തിക്കേണ്ടതാണ്, പക്ഷെ ആദ്യം കാര്യം കയറിയെങ്കിൽ പ്രവർത്തിച്ചു. കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അസിദ്ധമാകണം. പക്ഷെ ഇവിടെ മറ്റൊരു നിയമം വരും, എന്താണ്? ദേവദത്തസ്യ ഹന്തരിഹതേ ന ദേവദത്തസ്യ പുനരുമജ്ജനം. കേട്ടിട്ടുണ്ടോ? ദേവദത്തനെ ഒരുത്തൻ കൊന്നു, അപ്പോ ദേവദത്തന്റെ മകന് സഹിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ദേവദത്തന്റെ കൊലയാളിയെ കൊന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ദേവദത്തൻ ജനിക്കുമോ? ഇല്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ പണി പറയുന്നത് പ്രതികാരം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പ്രതികാരം നിഷ്പ്രയോജനമാണ്, അവൻ മരിച്ചയാൾ വീണ്ടും ജനിക്കത്തില്ലല്ലോ. ആ ന്യായം ഇവിടെ വരും. ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അസോസിയർ ദാതുത്വമാ പ്രകാരം ദകാരത്തിന് മകാരവും ഉകാരവും വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്തു? അകാരത്തെ നശിപ്പിച്ചു അല്ലേ? ഇനി ഇവിടെ അകാരത്തിന് തിരിച്ചു വരാൻ പറ്റില്ല. ഇനി അസ്വസ്യർ ദാതു മാ എന്ന് പറയുന്ന സൂത്രത്തിനെ ഏതെങ്കിലും നിഷേധിച്ചാലും അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അകാരത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. മനസ്സിലായോ? അസ്വസ്യർ ദാതു മാ എന്ന് പറയുന്ന ആ സൂത്രത്തിൽ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നു കാര്യാസിദ്ധമാണെന്ന്. കാര്യാസിദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തിച്ച് അസിദ്ധമായി. പക്ഷേ അത് അസിദ്ധമായിക്കോട്ടെ, അതെന്താ ചെയ്തത്? എന്താ ചെയ്ത്? അകാരത്തെ നശിപ്പിച്ച് അതിന് തിരിച്ചു വരാൻ പറ്റുമോ? അതായത് അസ്വസ്യർ ദാതുമാന്ന് പറയുന്നത് ഇവിടെ പ്രവർത്തിച്ചു അല്ലേ? പ്രവർത്തിച്ചപ്പോ അകാരത്തെ നശിപ്പിച്ചു. ആ പ്രവർത്തിച്ച ഉത്വമത്വങ്ങൾ അസിദ്ധമായി. അസിദ്ധമായ മറ്റേന് തിരിച്ചു വരാൻ പറ്റുമോ? പോയ അകാരത്തിന് തിരിച്ചു വരാൻ പറ്റുമോ? എന്തുകൊണ്ട്? ദേവദത്തസ്യ അന്തരിഹതേ പുനരുജ്ജനം. വീണ്ടും അവന് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോ കാര്യം മകാരു ഉകാരു വന്നു കഴിഞ്ഞാൽ അത് അസിദ്ധമായി കഴിഞ്ഞാലും വീണ്ടും മറ്റേ നഷ്ടപ്പെട്ട അകാരത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. പിന്നെ എന്ത് തന്നെ ആയിരിക്കും അവിടെ? മകാര ഉകാരം തന്നെ ആയിരിക്കും. മകാര ഉകാരം ഇരിക്കുമ്പം പരത്തിലെന്തിരിക്കുന്നു? അപ്പൊ പിന്നെ ഇവിടെ എന്തേ വരത്തുള്ളൂ? ഇത് വിളിച്ചു വരും അമ്മ എന്നുള്ള രൂപത്തെത്തിക്കോ? കാര്യം അസിദ്ധമായി. അത് തന്നെ, കാര്യം അസിദ്ധമായി. വേറെ ഏതെങ്കിലും ഒരു സൂത്രം പ്രവർത്തിക്കാൻ വരുമ്പോ ഈ കാര്യം അസിദ്ധമാകും. പക്ഷേ അസിദ്ധമായാലും പോയ അകാരം തിരിച്ചു വരത്തില്ല. വന്ന അവിടെ ഇരിക്കും, വന്നതിനെ ഇരിക്കാതിരിക്കും. അത് അസിദ്ധം എന്നാരാ പറയുന്നത്? കാര്യ അസിദ്ധം എന്ന് പറയുന്ന പക്ഷത്തെ സ്വീകരിക്കുന്നവർ പറയുകയാണ്. ഇവിടെ പ്രവർത്തിച്ച കാര്യം വേറെ ഏതെങ്കിലും ഒരു സൂത്രം പ്രവർത്തിക്കാൻ വരുമ്പോൾ അസിദ്ധമാകും. ആ പറയുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ്. എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നഷ്ടപ്പെട്ട ആകാരം തിരിച്ചു വരത്തില്ല. ഒരു ഏത് ആവിന്റെ പരത്തിൽ ആന്ന് പറയുന്ന അവിടെ ഉണ്ടെങ്കിൽ എന്ത് വരാം? ഇത് അസിദ്ധമായതുകൊണ്ട് വൃദ്ധിരേഖയ്ക്ക് വരാം. അല്ല, രൂപം ശ്രദ്ധിക്കത്തില്ല. എന്ത് രൂപം എന്നുള്ളതല്ല, നമുക്ക് ഏത് രൂപമാണ് വേണ്ടത്? അമു, അത് ശ്രദ്ധിക്കത്തില്ല. അതിപ്പോ അമു ഔ എന്നിരിക്കും. നമുക്ക് വേണ്ട രൂപം ഏതാണ്? അമു എന്ന് പറയുന്ന രൂപം ശ്രദ്ധിക്കത്തില്ല. എന്തുകൊണ്ട്? അത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്. അവിടെ അകാരമില്ല, ഉകാരം വന്നും പോയി. അസോസോ ധാതുവും ആ പ്രകാരം വന്നാൽ എന്തുവരും? അകാരത്തിനും അകാരവും അകാരത്തിനും ഉകാരവും വന്നില്ലേ, അത് വന്നു, അതങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇത് അസിദ്ധമായി. ഏതെങ്കിലും സൂത്രത്തിന് അസിദ്ധമായി, ഏതിനും ആയിക്കൊള്ളട്ടെ, അസിദ്ധമായി കഴിഞ്ഞാലും അതുകൊണ്ട് പ്രയോജനമല്ല. എന്തുകൊണ്ട്? കാര്യം അസിദ്ധമാണല്ലേ. ഇക്കോ അണിച്ച് വരുമ്പോ ഇത് അസിദ്ധം എന്ന് പറഞ്ഞാൽ അത് വരത്തില്ല. എങ്ങനെ? നമുക്ക് രൂപം ശ്രദ്ധിക്കത്തില്ല. അമു എന്ന് പറയുന്ന രൂപം ശ്രദ്ധിക്കത്തില്ല. ആ, അതാ അതാണ് ദോഷം. നമുക്ക് രൂപം ശ്രദ്ധിക്കണം. ഇതെങ്ങനെ ഇരിക്കും? അമ്മ ഒന്നിരിക്കും. അല്ല, ഇനി വേറെ ഏതെങ്കിലും സൂത്രത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കണമെങ്കിൽ പ്രവർത്തിക്കാം. അത് പ്രവർത്തിക്കുക പ്രവർത്തിക്കില്ല എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താണോ? നമ്മൾക്ക് വേണ്ട രൂപം കിട്ടത്തില്ല. എന്തായാലും രൂപം ഇവിടെ ഉണ്ടോ? എങ്ങനെയാണ് ആമു ഒന്നിരിക്കുന്നു? ഇനി അടുത്തെന്ത് പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഇത് വേണിച്ചാണോ വരുന്നത്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിക്കൂ? അതെന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് വേണ്ട രൂപം എന്താണ്? അപ്പോ ലക്ഷ്യം ശ്രദ്ധിക്കത്തില്ല. അതാണ് കാര്യാസിദ്ധത്തിൽ വരുന്നത്. എന്ന് വെച്ചാൽ കാര്യാസിദ്ധ പക്ഷത്തിൽ കാര്യം വന്നേ അസിദ്ധമാവും. കാര്യം വന്നതിന് ശേഷം അസിദ്ധമായി കഴിഞ്ഞാൽ കാര്യം സ്ഥാനിയെ നശിപ്പിക്കും, അപഹരിക്കും. കാര്യം സ്ഥാനിയെ അപഹരിച്ചാൽ ആ സ്ഥാനി നിമിത്തമായിട്ടുള്ള പിന്നെ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ ഇവിടെ ഇഷ്ടരൂപം ശ്രദ്ധിക്കത്തില്ല. അതാണ് കുഴപ്പം. അതിന് വേറെ വഴിയുണ്ട്. ഇനി കാര്യാസിദ്ധത്തെ അംഗീകരിക്കുന്നവരെന്ത് പറയും? അതിന് പറയും, ഇപ്പൊ കാര്യം അസിദ്ധമാകുന്നു എന്ന് പറഞ്ഞാൽ കാര്യം വന്നിട്ട് അസിദ്ധമാകണമെന്നില്ല. പിന്നെയോ ആ വരാൻ പോകുന്ന കാര്യം അസിദ്ധമാകും എന്നാ പറഞ്ഞത്. അപ്പൊ ഏതുപോലെയാവും? ശാസ്ത്രാസിദ്ധം പോലെയാവും. ഇപ്പൊ കാര്യാസിദ്ധത്തിനും കാര്യങ്ങൾ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാലല്ലേ അകാരം പോകത്തുള്ളൂ. അല്ലേ? അത് പ്രവർത്തിച്ചു കഴിഞ്ഞില്ല. ഭാവിയിൽ പ്രവർത്തിക്കാൻ പോകുന്ന അസിദ്ധമാവുന്ന പറയുന്നു. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അകാരം പോകും. പ്രവർത്തിക്കുന്നത് വരെ അകാരം അവിടെ ഇരിക്കും. അപ്പൊ അകാരത്തെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ മുമ്പേ കാര്യം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ ദോഷം വരുന്നത്. അത് പ്രായോഗികമായി പ്രവർത്തിക്കുമ്പം ഉകാരം വരുമ്പോൾ അകാരത്തെ മാറ്റിക്കളയും. അത് പ്രവർത്തിക്കാൻ ഒരുമ്പെടുന്നേ ഉള്ളൂങ്കിലോ. പ്രശ്നമില്ല. അപ്പൊ ശാസ്ത്രാസിദ്ധം പോലെ തന്നെ ആവും. അതിന് രണ്ട് വ്യാഖ്യാനം ഒന്നേ ഉള്ളൂ. എന്താണോ പ്രവൃത്താസിദ്ധം എന്ന് പറയുന്നത് ശാസ്ത്രത്തെയാണോ അസിദ്ധമാക്കുന്നത്, കാര്യത്തെയാണോ? കാര്യം അസിദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ശരിക്കുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ കാര്യത്തെ അസിദ്ധമാക്കണം. അപ്പൊ കാര്യം വന്നേ അസിദ്ധമാകും. പിന്നെ കാര്യാസിദ്ധത്തെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തിയെടുക്കും. ആ രൂപം സംഭവിക്കാൻ പോകുന്ന രൂപം, ആസൂത്രണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണോ വരുന്ന അതാണ് കാര്യം. ഇക വിണച്ചി എന്ന് പറയുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞ എന്താണ്? എണ്ണ. അത് കാര്യം. വെറുതെ അതിനെ കുറിച്ച് തലവ് വെച്ച ഇത് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. തിരിച്ചും പറിച്ചു അല്ല, ഇതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇനി ഉപയോഗിക്കുന്നത്. കാര്യാസിദ്ധി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. കാര്യാസിദ്ധിയെ സ്വീകരിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെ ഇരുന്ന് എന്താണ് തല പോഞ്ഞ് ചിന്തിക്കുമ്പം പലതും വരും. നല്ല ഭക്ഷണമൊക്കെ കിട്ടി ഫാനിന്റെ എ സിയുടെ ഒക്കെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് ചിന്തിച്ചുകൂടെ എന്തെല്ലാം ഉണ്ടാക്കാം? അങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളല്ല. പഴയ കാലത്ത് അതിനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത ഈത്ത് ബഹുവചന, അവിടെ അർത്ഥത്തിൽ എന്താ പറഞ്ഞത്? ബഹുർത്തോക്തോ ബഹുവചന എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ ഒരർത്ഥം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഉണ്ടാ ബഹുവചനെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സാധാരണ അർത്ഥം ബഹുവചന വിഭക്തി പരത്തിലിരിക്കുമ്പോഴാണ്. അത് പറയാതെ ഇവിടെ പറഞ്ഞ എന്താണ്? ബഹുർത്തോക്തോ എന്ന് പറഞ്ഞു. അത് തന്നെ അങ്ങനെ പറയുന്ന എന്തിനാണെന്നാ പറയുന്നത്? അല്ല, ഇവിടെ പറഞ്ഞ എന്തിനാണ്? അവിടെ വേറെ അർത്ഥത്തിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്തിനാണ്? ബഹുവചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബഹുവചന വ്യക്തി പരമരിക്കുന്നു. ഇവിടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അമി എന്നുള്ള രൂപം ശ്രദ്ധിക്കത്തില്ല. എന്തുകൊണ്ട് അമി എന്നെങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അതസ് ജസ്ന്നിരിക്കുമ്പോ അതസ് ജസ്ന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അതോണെ അതെന്നിരിക്കുന്നു. ഗുണം വന്നിട്ടെന്തായി? അപ്പൊ ഇവിടെ പറയണു എന്താണ്? അധസഹ ദാത്പരസ്യ ഏത ഈത്ത്, ദായുടെ പരത്തിലിരിക്കുന്ന ഏകാരത്തിന് ഇവരും ഇപ്പൊ ബഹുവചനം പരമിരിക്കുക പറ്റുമോ? അല്ല, ബഹുവചനം പരമിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൂത്രം പ്രവർത്തിക്കുമോ? ഏകാരത്തിന് ഏകാരം വരൂ, കാരണം ഏകാരത്തിന് പരത്തിൽ ബഹുവചനം ഇല്ല. അതുകൊണ്ട് ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം പറഞ്ഞു? ബഹുവായ അർത്ഥത്തെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ബഹുവചന വിഷയത്തിൽ എന്ന് പറഞ്ഞു. അതാണ് ബഹുവർത്ഥം എന്ന് വെച്ചാൽ ഇത് ഇതിന്റെ യൗഗികാർത്ഥം എന്ന് വെച്ചാൽ ശബ്ദത്തിന്റെ ഒരർത്ഥം, പാരിഭാഷികമായ അർത്ഥമല്ല. പാരിഭാഷിക എന്ന് പറഞ്ഞാൽ എന്താണ്? പാണിനി നിർദ്ദേശിച്ചിട്ടുള്ള അർത്ഥമല്ല. മനസ്സിലായോ? പാണിനി പറഞ്ഞിരിക്കുന്ന നിയമങ്ങളനുസരിച്ചുള്ള അർത്ഥമല്ല. പാണിനി പറഞ്ഞിരിക്കുന്ന നിയമങ്ങളനുസരിച്ചുള്ള അർത്ഥം എന്ന് വെച്ചാൽ ബഹുവചനമായ വിഭക്തി പരമരിക്കുമ്പോ, കാരണം ബഹുവചനം എന്താണെന്ന് പറഞ്ഞു, ബഹുഷു ബഹുവചനം, ആ ബഹുവചനമായ വിഭക്തി പരമരിക്കുമ്പോ, അതാണ് ശരിക്കും നിയമം അനുസരിച്ചുള്ള അർത്ഥമാണ് പാരിഭാഷിക അർത്ഥം എന്ന് പറയുന്നത്. ഒരു ശാസ്ത്രത്തിന്റെ പാരിഭാഷികമായ അർത്ഥം എന്ന് പറയുമ്പോൾ ആ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളനുസരിച്ച് ആ ശബ്ദത്തിന് വരുന്ന അർത്ഥം. യോഗികമായ അർത്ഥം എന്ന് പറയുമ്പോൾ അതിനെല്ലാം വിട്ടിട്ട് നമ്മൾ ശബ്ദാർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ യുക്തിയൊക്കെ ചേർത്ത് കൽപ്പിക്കുന്ന അർത്ഥമാണ് എന്ത്? യോഗികാർത്ഥം. അവിടെ ശബ്ദാർത്ഥങ്ങളും യുക്തിയെല്ലാം ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ഇപ്പോ എന്തർത്ഥത്തെടുത്തു? യോഗികാർത്ഥത്തെ. എന്ന് വെച്ചാൽ പാരിഭാഷികാർത്ഥം എടുത്തു കഴിഞ്ഞാൽ സംഗതി ശരിയാവത്തില്ല. അവിടെയാണ് വ്യാഖ്യാനത്തിന്റെ ആവശ്യം വരുന്നത്. അല്ല, ഈ പറയുന്ന എല്ലാ വ്യാഖ്യാനങ്ങളും മഹാഭാഷ്യത്തിലുള്ളതാണ്. അതായത് ഒന്നുകിൽ വാർത്തികാരൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഭാഷ്യകാരൻ, അല്ലെങ്കിൽ കാശികാകാരൻ, അല്ലെങ്കിൽ ഭാഷ്യ വ്യാഖ്യാതാക്കൾ, കയ്യടൻ പോലെയുള്ള ആൾക്കാർ വിശദീകരിച്ചാണ് ഈ വരുന്നതല്ല. പാണിനി സൂത്രം മാത്രം എഴുതി വെച്ചതേ ഉള്ളൂ. പിൽക്കാലത്ത് വന്ന വ്യാഖ്യാതാക്കൾ കണ്ടെത്തിയതാണ് ഓരോരോ കാര്യങ്ങൾ. ലഘുശുദ്ധത എന്തോ കാരണമുണ്ടായതായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായ ഒരു സംഭാവനയില്ല. അദ്ദേഹം സിദ്ധാന്തവതിയെ സംഗ്രഹിച്ചു എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അതിലുള്ള കുറച്ച് സൂത്രങ്ങളെടുത്ത് പിന്നെ അത്യാവശ്യം വേണ്ട രൂപങ്ങളെല്ലാം ശ്രദ്ധിക്കത്തക്ക ഒരു ഇതുണ്ടാക്കി. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരെങ്കിലും ക്ലാസ്സിലിരുന്ന് പഠിച്ച് നോട്ട് എഴുതി എടുത്തിട്ട് പിന്നെ ആ നോട്ട് സ്വന്തം പുസ്തകം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന വിദ്വാന്മാരുണ്ടല്ലോ, വിടുത്തന്മാര്, അത്രയേ ചെയ്തിട്ടുള്ളൂ വരദരാജ പണ്ഡിതര്. എന്നാൽ ഇന്ന ആളിന്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചപ്പോൾ ഞാൻ എഴുതിയെടുത്ത നോട്ടാണ് എന്നൊന്നും പറയത്തില്ല. അത് പറഞ്ഞാൽ കുഴപ്പമില്ല, അതുകൂടി പറയാതെ ഇതെന്റെ സ്വന്തം ഇതാണെന്ന് പറഞ്ഞ് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നവരുണ്ട്. സ്വന്തം കണ്ടുപിടുത്തമായിട്ട് അതുപോലെ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സമാസങ്ങളൊക്കെ വരുന്ന പല ഇതും ഉണ്ടാകും. നമ്മൾ സമാസം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. സമാസം വരുമ്പം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അസേ എന്നുള്ളിടത്ത് ദാ ദു ഊ എന്നുള്ളിടത്തൊക്കെ സമാസ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ വ്യാഖ്യാനങ്ങളിൽ നോക്കാം, എന്നാലും മനസ്സിലാകത്തില്ല സമാസം പഠിച്ചിട്ടില്ലാത്തവർക്ക്. ഇതെല്ലാം ആവശ്യമായി വരും ശ്രീലിംഗത്തിനും, അതുകൊണ്ട് ഇവിടെ വെച്ച് വിട്ടുകളയരുത്. അടുത്ത് വരുന്ന അധ ഹലന്ത സ്ത്രീലിംഗാഹ, ഇവിടെ വരുന്നത് ആദ്യം വരുന്ന ശബ്ദം ഉപാന ശബ്ദമാണ്. ഉപാന ചെരുപ്പ്, ഉപനഹ്യത്തെ ബന്ധിക്കുന്നത് എവിടെ, കാലില്. പഴയകാലത്ത് ഇതുപോലെയുള്ള ചെരുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പഴയകാലത്ത് എന്ന് വെച്ചാൽ ചെരുപ്പെന്ന് പറയുന്നത് കാലിൽ വെച്ച് കെട്ടുകയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഉപാനഹം ഉണ്ടായത്. ഇന്നത്തെ ബാറ്റാ ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാലിൽ വെച്ചിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് ചെരുപ്പായി. തോലുമെല്ലാം വെച്ച് കാലിൽ വെച്ച് പൊതിഞ്ഞ് കെട്ടും. ഉപനഹ്യതേ, അതായത് ഉപപൂർവത്തിലുള്ള നഹ് ധാതുവാണ്. അതിൽ സമാസം വരും, സമ്പദാകിപ്പ് വരും. ഇവിടെ ഒരു സൂത്രം കൊടുത്തിട്ടുണ്ട്, നഹി ഭൃതി വൃഷി വ്യധി രുചി സഹി തനിഷു കൗ. ഇത് ഒക്കെ വായിക്കുമ്പം തോന്നുന്നു ഈ വരദരായ പണ്ഡിതരൊരു വെറും നോട്ടെടുത്തുകാരനാണെന്ന് തന്നെ തോന്നുന്നു. കാരണം ഈ സൂത്രം ഒന്നുകിൽ ആദ്യം കൊടുക്കണം, അല്ലെങ്കിൽ ഈ സൂത്രം വേണ്ട ഇവിടെ. ഈ സൂത്രം ഇല്ലെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിവിടെ ഇപ്പം പ്രാതിപദികത്തിൽ നിന്ന് തുടങ്ങി സുബന്ധങ്ങൾ ആണ് മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് സു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സു വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് സൂത്രം കൊണ്ടുവരണം. പല സൂത്രങ്ങളും കൃതന്ധത്തിലുള്ളതാണ്. പോലുള്ള സൂത്രങ്ങൾ ഒരു പ്രാതിപദികത്തെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു സൂത്രവും ഇവിടെ പറയാതെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു സൂത്രം കാണിക്കും. അതുകൊണ്ട് വിചാരിച്ച ഒരു പ്രയോജനവുമില്ല. ഇവിടെ നമുക്ക് അറിയേണ്ട എന്താണ്? ഉപാന എന്ന ശബ്ദത്തിൽ നിന്ന് സു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് സുബന്ധത്തിൽ പഠിക്കുന്നത്. അല്ലാതെ ഉപാന എന്ന് പറയുന്ന ശബ്ദം എങ്ങനെ സിദ്ധിക്കുമെന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ എല്ലാം പറയണം. ഉപാനഹസം എന്ന് പറയുന്നിടത്തെ എങ്ങനെ പ്രത്യയം വരുന്നു, ഉപാനഹം എന്നിടത്ത് എങ്ങനെ സമാസം വന്നു, എല്ലാം പറയുന്നു. അപ്പോൾ ഇത് അതുകൊണ്ട് ഈ ഒരു സൂത്രം വാസ്തവത്തിൽ ഇവിടെ ആവശ്യമില്ല. എന്നാൽ ഈ സൂത്രം ചെയ്യുന്നത് എന്താണെന്ന് പറയാം. അതായത് ഉപപൂർവത്തിലുള്ള നഹ് ധാതുവിന്റെ പരത്തിൽ കിപ്പ് വന്നു കഴിഞ്ഞാൽ ഉപയിലെ അകാരത്തിന് ദീർഘം വരും. അതാണ് ഈ സൂത്രം പറയുന്നത്. എന്നുവെച്ചാൽ സുപ്പുമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. സുപ്പ് വരുന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ഉപപൂർവത്തിലുള്ള നഹ് ധാതുവിന്റെ പരത്തിൽ കിപ്പ് പ്രത്യയം വന്നാൽ അതെവിടെയാ വരുന്നത്? പ്രാതിപതി ആകുന്നതിന് മുമ്പ് കൃതന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ഉപയ്ക്ക് ദീർഘം വരും. അപ്പൊ ഇതെവിടെയാ പറയേണ്ടത്? എവിടെയാ സൂത്രം വരേണ്ടത്? കിപ്പ് വിധിക്കുന്നിടത്ത്. ഇപ്പൊ എവിടെയാണ് വിധിക്കുന്നത്? കൃതന്ധത്തിൽ. ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. ഇത് ദീർഘം വന്ന് ഉപാ നഖന്നിരിക്കുമ്പോൾ എന്ത് വരും? അതാണ് നഹോധ, അതാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ടാണ് ഈ സൂത്രം ഇവിടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ആവശ്യം ഉണ്ടെന്ന് വന്നാൽ ഒരുപാട് സൂത്രം പറയേണ്ടി വരും. കിപ്പ് എങ്ങനെ വരുന്നു എന്ന് പറയണ്ടേ? സമാസം വരുന്നു എന്ന് പറയണ്ടേ? ആ എന്തായാലും ആ സൂത്രത്തിന്റെ അർത്ഥം പറയുന്നു നോക്കുക. നഹി നഹ് അദർശനെ വൃതി വൃതുവർത്തനെ വൃഷി വൃഷുസേചനെ വ്യതി വ്യധു താടനെ രുച് രുചിരി ദീപ്തവും സഹി ഷഹമർഷണെ തനി തനു വിസ്താരെ. ഇത്രയും ധാതുക്കളാണ്. അതൊക്കെ നമ്മളിനി ദശലകാര പ്രകടനത്തിൽ പഠിക്കുന്നതാണ് ഈ ധാതുക്കളെല്ലാം. ഇവിടെ അത് കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്രയും ധാതുക്കളുടെ പരത്തിൽ കിപ്പിരുന്നു കഴിഞ്ഞാൽ കിബന്ദേഷു വൃത്തി പറഞ്ഞിരിക്കുന്നു. പൂർവപദസ്യ ദീർഘ, പൂർവപദത്തിന് ദീർഘം വരും. പൂർവപദത്തിന് ദീർഘം എന്ന് പറയുമ്പം പൂർവപദം ഏതാണ് ഇവിടെ? ഉപ ഒരു പദമാണ്. ദീർഘം വരും. ഇവിടെ ദീർഘം വരുമ്പോൾ ദീർഘം വിധിക്കും വരുന്ന ഒരു സൂത്രമുണ്ട്. അത് അത്യാവശ്യം സിദ്ധാന്തം കൊടുക്കേണ്ടതാണ്. ആ സൂത്രം കൊടുത്തില്ല. അച്ചസ്ച ദീർഘം വിധിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് അച്ഛനായിരിക്കും. അലവന്തിസ്യ പ്രകാരം എവിടെ ഏതിനു വരും? ഉപയിലെ അകാരത്തിന് വരും. ഉപയിലെ രണ്ടച്ഛന്, അച്ഛന് ദീർഘം വിധിച്ചു കഴിഞ്ഞാൽ ഏതച്ഛന് വരും? അലവന്തിസ്യ പ്രകാരം. എന്നാൽ അത്യാവശ്യമുള്ള ആ സൂത്രം സിദ്ധാന്തം അതി കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതുവരെയുള്ളത് വിടാം. നമുക്ക് ഉപാനഹ് മുതൽ തുടങ്ങിയാൽ മതി. ഉപാനഹിന് പ്രാതിസഞ്ജ കൃത്ത സമാസ പരത്തിൽ സൂ വരുന്നു. ഉപാനഹ് സൂ എന്നിരിക്കുമ്പോൾ വരുന്ന സൂത്രമാണ് നഹോ ധഹ. നഹോ ഹസ്യ ധഹ സ്യാദ് ജലി പദാന്തേച്ച. ജല്ല് പരമിരിക്കുമ്പോഴും പദാന്തത്തിലും നഹിന്റെ ഹകാരത്തിന് എന്ത് വരും? ധകാരം വരും. ചതുർത്ഥം വരും. ഈ സൂത്രം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഇവിടെ പ്രവർത്തിക്കുന്നത്? ഹകാരം ജല്ല് പരമിരിക്കുമ്പോഴോ പദാന്തത്തിൽ വരുന്ന കഴിഞ്ഞാൽ സൂത്രം പ്രവർത്തിക്കും. ഹോഠ വരും. അപ്പൊ നഹോധ എന്ന് പറയുന്നത് എന്തായി? ഹോഠയുടെ അപവാദമായിട്ട് വരും. അത് പൂർവ്വം പെരുവെന്ന് നോക്കി വിഷമിക്കേണ്ട. എന്തായാലും നഹോധ എന്ന് വിശേഷിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എന്തുവരും? നഹാധരത്തിന് വരും. ഇനി ഹോടെ പരിശോധിച്ചു കഴിഞ്ഞാലും അത് എവിടെയായിരിക്കും? ഇത് ത്രിപാദിയിലെ സൂത്രമാണ് ഹോഠ എന്ന് പറയുന്നതോ? ആ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും. ആണോ? നോക്കിക്കോ. ആ അതും ത്രിപാദിയിലാണ്. പക്ഷേ ഇത് വിശേഷ സൂത്രമായോണ്ട് എന്ത് വരുന്നു? നഹിന് പ്രത്യേകിച്ച് വിധിച്ചതല്ലേ. അതുകൊണ്ട് ഹകാരത്തിന് ധകാരം വരും. ധകാരം വന്നു കഴിഞ്ഞാൽ സുലോപിക്കുന്നു. ഉപാനഹ് എന്ന് പറയുന്നു. ഉപാനാഥ് എന്നായി. ജസ്തു ചർത്തുങ്ങൾ വരുമ്പോ ഉപാനത്ത് ഉപാനത്ത് ഉപാനഹോ ഉപാനഹ ഉപാനഹം ഉപാനഹോ ഉപാന. അവിടെ ഒന്നും ഇല്ല വ്യത്യാസമില്ല. ഉപാനഹ ഉപാനഹ് ഭ്യാന്നിരിക്കുമ്പോ അവിടെ ഏത് വരും? നഹോ ധ വരുന്നു. ജസ്തും വരുമ്പോ സൂന്നിരിക്കുന്നിടത്ത് ഹകാരത്തിൽ എന്തോരും നഹോധ വരും. പിന്നെ എന്തോരുന്നു? ഖരിജ ചേർത്തും വരുമ്പോ അതിന് നഹോധ എന്ന് പറയുന്ന വരുന്നു എന്നുള്ളതാണ്. താക്കി ജസ്റ്റ് ചർത്തങ്ങൾ വരുന്നു. അടുത്തു വരുന്നത് ഉത്ത് പൂർവത്തിലുള്ള ഷ്ണിഹ് ധാതു. ഷ്ണിഹ് പ്രീതവും ഉഷ്ണിക്. ഛന്ദസ്സിന്റെ പേരാണ് ഉഷ്ണിക്. ഇവിടെ ഈ ഉഷ്ണിക് ശബ്ദം എന്ന് പറയുന്നത് നേരത്തെ വന്നു. എവിടെയാണ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പുഞ്ചോഹോ കേവലയോഹോ. പിന്നെ മനോഭാവച്ച എന്നുവെച്ചാ പറഞ്ഞിരിക്കുന്നതെല്ലാം ആ സൂത്രത്തിൽ നിപാതനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നിപാതനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞ എന്തായിരുന്നു നിപാതനത്തിന്? പ്രക്രിയ എങ്ങനെ? ആ അതെ, അതിനെന്താ പറഞ്ഞത്? അതിനെങ്ങനെയാ പറഞ്ഞത്? നിപാതനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിഞ്ഞിരിക്കണം. പ്രാതിസ്ഥിക വിധിമിന സിദ്ധ പ്രക്രിയസ്യ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശോ നിപാതനം. വിശേഷ വിധികളൊന്നും കൂടാതെ തന്നെ പ്രക്രിയയെ സിദ്ധമാക്കി രൂപത്തെ കാണിക്കുക. എന്നുവെച്ചാൽ അവിടെ പലതും സംഭവിച്ചു. ഉത്തുപൂർവത്തിലുള്ള അഷ്ണിഹ് ധാതുവിന് കിപ്പ് വന്നു കഴിഞ്ഞാൽ ഉത്തില ധകാരം പോണം. ഷ്ണിഹില ഷകാരത്തിന് ധാത്വാദേശ സാപ്രകാരം സകാരം വരും. വീണ്ടും അതിന് ഷകാരം വരണം. ആദേശപ്രത്യോ പ്രകാരം ഷകാരം വിധിക്കാൻ വരുമ്പോൾ സാത് പദാദ്യോ എന്ന് പറയുന്ന സൂത്രം അതിനെ നിഷേധിക്കും. എന്നാലും വീണ്ടും ഷകാരം വിധിക്കും. പിന്നെ കിന്ന് പരത്തിട്ടിരിക്കുന്നു, കിൻപ്രത്യസ്യ കൂവർണം. ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് സൂത്രത്തിൽ എന്ത് പറഞ്ഞത്? ഉഷ്ണിക്. അതാണ് നിപാതനം എന്ന് പറഞ്ഞത്. അപ്പോ ഉഷ്ണിക് സൂന്നിരിക്കുന്നു, ഉഷ്ണിക്കാണ്, അകാരാന്തമാണ്. പുറത്തുള്ള അഷ്ണിഹ് ധാതുവല്ലേ. സൂന്നിരുന്നു, സൂലഭിച്ചു, കുത്തും എന്നപ്പോ എന്തായി? ഉഷ്ണിക്. ഉഷ്ണിക് ഏ സൂത്രപ്രകാരമാണ് കുത്തും വരുന്നത്? ഉഷ്ണിഹം എന്നുവെച്ചാൽ ഇവിടെ അക്ഷരസമാമനായത്തിന്റെ ക്രമത്തിന് കഴിയുന്നത്ര ശബ്ദങ്ങൾക്ക് ഉദാഹരണത്തെ കാണിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഹകാരത്തിൽ തുടങ്ങുന്നത്. ഹായിൽ പ്രചാരത്തിലിരിക്കുന്ന ഇതൊക്കെയാണ് ശബ്ദങ്ങൾ. ഹാ കഴിഞ്ഞ പിന്നെ ഏതാണ്? യാക്ക് ഇവിടെ ഉദാഹരണമൊന്നും കൊടുത്തില്ല. പിന്നെ ഏതാണ്? ബാക്കി ദിവ് ശബ്ദമുണ്ട്. ദിവ് ദിവ് സൂന്നിരിക്കുമ്പോ ഏ സൂത്രം വരും? ദിവ ഔത്ത്. പ്രകാരം ദിവിന്റെ വകാരത്തിന് എന്ത് വരും? ഔ വരും. ദി ഔ എന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വരും? ഈഗോയണച്ചി. ദവ് സൂന്നിരിക്കുന്നിടത്ത് എന്ത് വരും? ഋത്വവിസർഗ ദ്യവുഹു. മനസ്സിലായല്ലോ. പ്രാതിപദികം എന്ന് പറയുന്നത് ദിവ് പരത്തിൽ സു. ഇവിടെ ദിവിന് ദിവ ഔത്ത് എന്നുള്ള സൂത്രപ്രകാരം വകാരത്തിന് ഔകാരം വരും. എന്നുവെച്ചാൽ ഇവിടെ എല്ലാം പഴയ സൂത്രങ്ങളുടെയൊക്കെ ആവശ്യം വരും. ഹലന്തത്തിൽ വന്ന സൂത്രങ്ങളെല്ലാം ഇവിടെ ആവശ്യമായിട്ട് വരും. ദിവാവത്തിന്റെ വൃത്തി എന്താണ്? ദിവിധി പ്രാതിപദ്യസ്യ ഔസ്യാത് സൗ. അപ്പൊ സുഖപരം ഇരിക്കുമ്പോഴാണ് അത് വരുന്നത്. വകാരത്തിന് അവകാരം വന്നു, ഇകാരത്തിന് എന്ത് വരും? യകാരം വരും. അപ്പോ ദീ എന്ന് പറയുന്നത് എന്തായി? യകാരം വന്നപ്പോ പകാരത്തില് പരത്തിൽ അവകാരമാണ്. ദ്യൗ പരത്തിലിരിക്കുന്ന സൂന് വിസർഗം വരും. അപ്പൊ ദ്യോഹോന്ന് വരും. ദിവ് ഔന്നിരിക്കുമ്പോഴോ ദ്യോ. അപ്പൊ ദ്യൗഹു ദിവോന്ന് വരും. അപ്പൊ ദ്യൗഹു എന്നുള്ളടത്ത് ദിവിന്റെ സ്ഥാനത്ത്